أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه ومن والاه. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സഹോദരന്മാരെ, നമ്മൾ ഇത് പഠിക്കുന്നത് ഇമാം നവവിയുടെ 40 ഹദീസുകളിലെ 15-ാമത്തെ ഹദീസാണ്. ഖാല അൽ മുസന്നിഫു അൽ ഇമാമു അബൂ സക്കരിയ്യ യഹ്യ ബിനു ഷറഫുൻ നവവി റഹ്മത്തുള്ളാഹി അലൈഹി അൻ അബീ ഹുറൈറത്ത റളിയല്ലാഹു തആല അൻഹു ഖാല അന്ന റസൂൽ അല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫലിയഖുൽ ഖൈറാ ഔ ലിയസ്മുത് വമൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫലിയുക്രിം ജാറഹു വമൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫലിയുക്രിം ളൈഫഹു റവാഹുൽ ബുഖാരി വ മുസ്ലിം. ഇമാം മുസ്ലിമും ബുഖാരിയും റിപ്പോർട്ട് ചെയ്യുന്ന വളരെ സഹിയായ ഹദീസാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഹദീസ് നിവേദനം ചെയ്യുന്നത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹത്തിനെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. അബ്ദുറഹ്മാൻ ബിനു സഹ്ര ദൗസി എന്നാണ് മുഴുവൻ പേര്. അദ്ദേഹം ഒരുപാട് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യാനുള്ള കാരണവും കഴിഞ്ഞ ദർസിൽ പറയുകയുണ്ടായി. അദ്ദേഹം പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ആരെങ്കിലും അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ, ഫൽ യഖുൽ ഖൈറ, അവൻ നല്ലത് മാത്രം പറയട്ടെ, ഔ ലിയസ്മുത്ത്, അതല്ലെങ്കിൽ മൗനം പാലിക്കട്ടെ. ഒമൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ആരെങ്കിലും അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ, ഫൽ യുക്രിം ജാറഹു, അവൻ്റെ അയൽവാസിയെ ആദരിക്കട്ടെ. ഒമൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽ യുക്രിം ളൈഫഹു, ആരെങ്കിലും അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ്റെ അതിഥിയെ ആദരിക്കട്ടെ. റവാഹുൽ ബുഖാരിയും മുസ്ലിം. ഇമാം ബുഖാരിയും മുസ്ലിം ഉദ്ധരിക്കുന്നു. ആരെങ്കിലും അള്ളാഹുവിലും ആഖിറത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ, ഫൽ യഖുൽ ഖൈറ, അവൻ നല്ലത് മാത്രം സംസാരിക്കട്ടെ എന്നാണ്. അള്ളാഹുവിലും ആഖിറത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ ചെയ്യാനുള്ള ഒരുപാട് സൽക്കർമ്മങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അതൊന്നല്ല പറയുന്നത്, ഒന്നും ചെയ്യേണ്ടതില്ല, മിണ്ടാതിരിക്കട്ടെ, അതാണ് ഏറ്റവും വലിയ അധ്വാനം. വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തും അതായിരുന്നു. കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുഹദ്ദീസു ഹദീസൻ ലൗ അദ്ദഹു അൽ ആദു ല അഹ്സാ. റസൂലുള്ളാഹിന്റെ സംസാരത്തെ പറ്റി വന്ന വചനമാണ് കേൾപ്പിച്ചത്. റസൂലുള്ള സംസാരിക്കാറുണ്ടായിരുന്നു. ഒരാൾക്ക് വേണമെങ്കിൽ എണ്ണി നോക്കാമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇപ്പോൾ ഇന്ന് രാവിലെ മുതൽ ഉച്ചവരെ എത്ര വാക്കുകൾ സംസാരിച്ചു എന്ന് എണ്ണിപ്പെറുക്കി പറയാമായിരുന്നു. അത്രയും തുച്ഛമായ വാക്കുകളായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാറുണ്ടായിരുന്നത്. ആവശ്യമുള്ള കാര്യങ്ങൾ പറയാറുണ്ടായിരുന്നു, ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇടപെട്ട് സംസാരിക്കാറുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് റസൂലുള്ള പറയുന്നത്, അന്ത്യദിനത്തിലും ആഖിറത്തിലും വിശ്വസിക്കുന്നവൻ നല്ലത് പറയട്ടെ. നല്ലത് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക, അല്ലേ? ഒമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് വിളിക്കുന്നതിലേറെ നല്ലൊരു വചനം വേറെ ഇല്ല. ഖുർആൻ പാരായണം, ആളുകളോട് നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക, ആരുടെയെങ്കിലും വിളിക്ക് ഉത്തരം നൽകുക, നല്ല കാര്യങ്ങളാണെങ്കിൽ. ഇങ്ങനെയൊക്കെ മനുഷ്യന് ആവശ്യമായി വരുന്ന കാര്യങ്ങൾ, ഹലാലായി ആവശ്യമായി വരുന്ന കാര്യങ്ങൾക്ക് മാത്രം സംസാരിക്കട്ടെ, അതല്ലെങ്കിൽ മൗനം പാലിക്കട്ടെ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപദേശം. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെട്ട് സംസാരിക്കുന്നതാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അവന് ഉപദ്രവം വരുത്തി വെക്കുന്നത്. അല്ലാഹു റഅൻ തകല്ലമ ഫഗനിം ഔ സകത ഫസലിം. ഒരു വ്യക്തിയെ അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ, അയാൾ സംസാരിച്ചാൽ അവന് ഗനീമത്തായിരിക്കും, അത് അവന് പിന്നെ ഗുണമായ പ്രതിഫലമായിരിക്കും ഉണ്ടാവുക. അല്ലെങ്കിൽ മിണ്ടാതിരിക്കും, അതോടുകൂടി അവൻ സ്വയം ശിക്ഷ വാങ്ങുന്നതിൽ നിന്ന് രക്ഷപ്പെട്ടു, മറ്റുള്ളവർക്കും അവൻ ശിക്ഷ വാങ്ങിക്കൊടുക്കാതെ രക്ഷപ്പെട്ടു എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ. നാവ് കൊണ്ടുണ്ടാകുന്ന ഉപദ്രവമാണ് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ വലിയ ഉപദ്രവമായി പിൽക്കാലങ്ങളിലൊക്കെ മാറുന്നത്. എന്തെല്ലാം കാര്യങ്ങളാണ് ആളുകൾ പറയുകയും പാടുകയും എഴുതുകയും ചെയ്യുന്നത്? എഴുതുന്നത് ഈ കൂട്ടത്തിൽ വരും. സംസാരിക്കുന്നത് പോലെ തന്നെയാണ് ആധുനിക മീഡിയകളിലൊക്കെ, ഫേസ്ബുക്ക് വാട്സപ്പിലൊക്കെ നമ്മൾ പറയുന്നതും എഴുതുന്നതും. അതൊക്കെ ഈ വാക്കുകളെ പോലെ തന്നെയാണ്. നമ്മൾ ലൈക്ക് അടിക്കുന്നതും അവിടെ എന്തെങ്കിലും ഹൈ അടിക്കുന്നതും ഒക്കെ വാക്കിൻ്റെ കൂട്ടത്തിലാണ് പെടുക. നമ്മളുടെ നാവിൽ നിന്ന് വാക്ക് പുറത്തു പോകുന്നതിന് മുമ്പ് നമ്മളാണ് അതിനെ പിടിച്ചു വെക്കുന്നത്. അതിൻ്റെ ഉടമസ്ഥൻ നമ്മളാണ്. നമ്മുടെ നാവിൻ മുമ്പിൽ നിന്നൊരു കെലിമത്ത് അങ്ങോട്ട് പുറത്തേക്ക് പോയാൽ പിന്നെ ആ വാചകം നമ്മളെ ഉടമപ്പെടുത്തുക. നല്ല വാക്കാണെങ്കിൽ രക്ഷപ്പെട്ടു, ചീത്ത വാക്കാണെങ്കിൽ അത് മതി നമ്മൾക്ക് നമ്മളുടെ ജീവിതകാലം മുഴുവൻ അതിൻ്റെ തോതനുസരിച്ച് നമ്മെ എപ്പോഴും പ്രതിക്കൂട്ടിൽ നിർത്താൻ. എത്ര നമ്മൾ നിഷേധിച്ചാലും എത്ര നമ്മൾ മാപ്പ് പറഞ്ഞാലും അത് നമ്മളെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും. എത്രയോ പണ്ഡിതന്മാർ, പ്രബോധകന്മാരൊക്കെ ചില സന്ദർഭങ്ങളിൽ, രാഷ്ട്രീയക്കാരും ചില സന്ദർഭങ്ങളിൽ പറഞ്ഞു പോകുന്ന, പറയാൻ പാടില്ലാത്ത വാക്കുകൾ റെക്കോർഡ് ചെയ്യപ്പെടുകയും അത് പിന്നീട് അവർ നിഷേധിക്കുകയും അതല്ലെങ്കിൽ അവർ തിരുത്തി പറയുകയും മാപ്പ് ചോദിക്കുകയൊക്കെ ചെയ്താലും പിന്നെയും കാണാം 10-20 വർഷം കഴിഞ്ഞാൽ വീണ്ടും ആ ക്ലിപ്പായിട്ട് ആളുകൾ വരുന്നത്. കാരണം എന്താ? നമ്മളെ നാവിൽ നിന്ന് പുറത്തുപോയി, ഇപ്പോൾ അത് നമ്മളെ ഉടമപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എത്ര നിഷേധിച്ചാലും നമ്മൾ വാപ്പ് പറഞ്ഞാലും ആളുകൾ ഒഴിവാക്കി തരൂല. ഇതാണ് നമ്മളുടെ വാക്ക് നമ്മളെ ഉറപ്പപ്പെടുത്തുന്നു എന്ന് പറയാനുള്ള കാരണം. അബൂവായിൽ അദ്ദേഹം താബിയാൻ, ഷക്കീഖ് ബിൻ സലമ എന്നാണ് പേര്. അബ്ദുല്ലാഹി ബിൻ മസൂദിന്റെ പിന്നെ ഒരു സന്തത സഹചാരിയായിരുന്നു അദ്ദേഹം. അദ്ദേഹം പറയാണ്, അബ്ദുല്ലാഹി ബിൻ മസൂദ് സഫയുടെ അടുത്ത് വെച്ച് തൽവിയത്ത് ചൊല്ലുന്നത് ഞാൻ കേട്ടു. അദ്ദേഹം ഉംറയിൽ പ്രവേശിക്കാൻ വേണ്ടി പിന്നെ അവിടെ വെച്ച് ഉംറയിൽ പ്രവേശിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അവിടെ വെച്ച് അദ്ദേഹം തൽബിയത്ത് ചൊല്ലുകയാണ്. ഉടനെ പിന്നെ അബൂവായിൽ ചോദിക്കേണ്ടായി, എന്താണ് നിങ്ങൾ പറയുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ തൽബിയത്ത് ചൊല്ലിയതാണ്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം നാവിനെ പിടിച്ചിട്ട് പറഞ്ഞു, യാ ലിസാൻ കുൽ ഖൈറൻ തഗനം. നാവിനെ ഇങ്ങോട്ട് പുറത്തേക്ക് വലിച്ചിട്ട് അദ്ദേഹം പറയാ, നാവേ ഒന്ന് മിണ്ടാതിരിക്കുക, പറയുകയാണെങ്കിൽ നല്ലത് മാത്രം പറയുക. ആ ഇസ്മത്ത് തസ്ലം മീൻ കബുലി അൻ തെന്തം, അല്ലെങ്കിലോ മിണ്ടാതിരിക്ക്, നീ ദുഃഖം ദുഃഖിക്കാതിരിക്കാൻ അതാണ് നല്ലത് എന്ന് നാവിനോട് പറഞ്ഞു. അത് കണ്ടപ്പോൾ ഷക്കീഖ് ബിൻ സലമ ചോദിക്കുകയാണ്, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടാണോ ഇങ്ങനെ പറയുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇന്ന അക്സർ ഖതായ ഇബ്നു ആദം ഫീ ലിസാനിഹി, ഒരു മനുഷ്യൻ ചെയ്യുന്ന തെറ്റുകളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ അവൻ തെറ്റ് ചെയ്യുന്നത് അവൻ്റെ നാവ് കൊണ്ടാണ്. മുആദ് ഇബ്നു ജബലിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, നാവ് ഇങ്ങോട്ട് പുറത്തിട്ടിട്ട്, ഇതാണ് മനുഷ്യനെ ഏറ്റവും കൂടുതൽ നരകത്തിൽ വീഴ്ത്തുന്നത്. മറ്റൊന്ന് പിന്നെ മനുഷ്യൻ്റെ ലിംഗാണ്, അതിലേറെ കൂടുതലാണ് നാവ് കൊണ്ട് ചെയ്യുന്ന തെറ്റുകൾ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അത്ഭുതത്തോടു കൂടി ചോദിക്കുകയുണ്ടായി, നമ്മൾ പറയുന്നതിനൊക്കെ അള്ളാഹു നമ്മളെ ശിക്ഷിക്കുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ പറഞ്ഞ മറുപടിയാണ്, ജനങ്ങൾ അവരുടെ മുഖം കുത്തി നരകത്തിൽ വീഴാൻ കാരണമാകുന്ന ഏറ്റവും വലിയ കാരണം അവരുടെ നാവാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ സംസാരിക്കുന്ന കാര്യങ്ങൾ, അത്യാവശ്യമുള്ള കാര്യങ്ങൾ സംസാരിക്കുക, സംസാരിക്കുകയാണെങ്കിൽ ആവശ്യമുള്ള കാര്യം മാത്രം പറയാം. അത്യാവശ്യം ഉണ്ടാകുമ്പോൾ സംസാരിക്കുമ്പോൾ ചില ആളുകൾ തെറി പറയും, ചീത്ത പറയും, ദേഷ്യപ്പെടും, അല്ല, ആവശ്യമുള്ള കാര്യങ്ങൾ ആവശ്യമുള്ള തോതിൽ മാത്രം പറയാം. അതുകൊണ്ട് തന്നെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഉപദേശത്തിൽ കാണാൻ പറ്റും, മൻ കസൂറ കലാമുഹു കസൂറ സഖത്തുഹു. ഒരുപാട് കാര്യം അദ്ദേഹം പറഞ്ഞ കൂട്ടത്തിൽ ഉമർദാനക്ക് പറയാണ്, കൂടുതൽ സംസാരിക്കണവൻ്റെ അടുത്ത് കൂടുതൽ തെറ്റുണ്ടാവും. അങ്ങനെ തന്നെയാണല്ലോ, കൂടുതൽ സംസാരിച്ചാൽ അതിനനുസരിച്ച് തെറ്റ് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് മിണ്ടാതിരിക്കുക എന്ന് അദ്ദേഹം ഉപദേശിക്കാറുണ്ടായിരുന്നു ആളുകളുടെ. സുഫിയാനെ സൗരി അദ്ദേഹത്തിൻ്റെ അടുത്തൊരു ഹദീസ് വന്നപ്പോൾ പിന്നെ അയാളോട് ചോദിച്ചു, നിങ്ങൾ പറയാറുണ്ടായിരുന്ന ഹദീസ് ഒന്നുകൂടി പറഞ്ഞു തരൂ. അപ്പോൾ അദ്ദേഹം അതൊരു സ്ത്രീയിൽ നിന്നാണ് പറയുന്നത്. ആ സ്ത്രീ അവരുടെ പിന്നെ ഉസ്താദും സ്ത്രീയാണ്, ഉസ്താദ സ്ത്രീകളാണ് രണ്ടുപേരും. ആ രണ്ട് മുഹദ്ദിസമാരായ സ്ത്രീകളിൽ നിന്ന് ഹദീസ് പറഞ്ഞുകൊണ്ട്, കലാമു ഇബ്നു ആദമ കുല്ലുഹു അലൈഹി ലാ ലഹു ഇല്ലാ അംറം ബിമാഅറൂഫ് ഔ നഹ്യൻ ഔ മുൻകർ, ഒരു മനുഷ്യൻ സംസാരിക്കുന്ന സംസാരങ്ങൾ മുഴുവൻ അവനെതിരാണ്, അവൻ്റെ നാവ് കൊണ്ട് സംസാരിക്കുന്ന മുഴുവൻ വാക്കുകളും അവനെതിരായിത്തീരും. അംറും ബിൽ മാഅറൂഫ്, നന്മ കൽപ്പിക്കുന്നതോ തിന്മ വിരോധിക്കുന്നതോ ഒഴികെയുള്ള മുഴുവൻ വാക്കുകളും എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ചോദിക്കുകയുണ്ടായി, ഇത് എനിക്ക് സ്ത്രീയിൽ നിന്ന് സ്ത്രീ കേട്ടിട്ട് അറിയേണ്ട ആവശ്യമില്ല. അത് ഹദീസിൽ വന്നിട്ടുണ്ട്, അദ്ദേഹം അംഗീകരിക്കുന്നു. അതോടൊപ്പം ഈ കാര്യം അള്ളാഹു തആല ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ലേ, യൗമ യഖൂമുർ റൂഹു വൽ മലായികത്തു സഫൻ ലാ യതകല്ലമൂൻ ഇല്ലാ മൻ അദിന ലഹുർ റഹ്മാനു വഖാല സവാബ. ഇതിൽ വഖാല സവാബ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞവർക്ക് മാത്രമേ അവിടെ നാവ് ഓർക്കാൻ പറ്റുള്ളൂ എന്ന കൂട്ടത്തിൽ അങ്ങനെ ഒരു വിശദീകരണം വന്നിട്ടുണ്ട്. അതിലേറെ വ്യക്തമായി തന്നെ സൂറത്ത് നിസായിൽ, ലാ ഖൈറ ഫീ കസീരിം മിൻ നജ്വാഹും ഇല്ലാമൻ അമറ ബി സദഖത്തിൻ ഔ മഅറൂഫിൻ ഔ ഇസ്ലാഹിൻ ബൈനന്നാസ്, നിങ്ങളുടെ സംസാരത്തിലൊന്നും കൂടിയാലോചനകളിലൊന്നും നന്മയില്ല, അതിൽ ഭൂരിഭാഗവും നന്മയില്ലാത്തതാണ്. ഇല്ലാമൻ അമറ ബി സദഖ, ധർമ്മം ചെയ്യാൻ ഉപദേശിച്ചവനൊഴികെ, ഔ മഅറൂഫിൻ അല്ലെങ്കിൽ നല്ല കാര്യത്തിന് വേണ്ടി, ഔ ഇസ്ലാഹിൻ ബൈനന്നാസ് ജനങ്ങൾക്കിടയിൽ നന്മ ഉണ്ടാക്കാൻ വേണ്ടി, അല്ലാത്ത മീറ്റിങ്ങുകളും യോഗങ്ങളും സംസാരങ്ങളും ഒക്കെ മോശത്തിലാണ് പരിണമിക്കുക എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിക്കാണ്. അതുകൊണ്ട് തന്നെ വാക്ക് കുറച്ചവരാണ് രക്ഷപ്പെടുക. നമ്മളുടെ ജീവിതത്തിൽ വേണ്ട, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ വേണ്ട ഏറ്റവും വലിയ ഒരു സംഗതിയാണ് നാവിനെ നിയന്ത്രിക്കുക എന്നുള്ളത്. നാവിനെ മാത്രമല്ല, നാവിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന പേനയെയും വിരൽ തുമ്പിനെയും. ഇപ്പോൾ നമ്മൾ പിന്നെ തനിച്ച് ജോലി ചെയ്യുന്ന ഒരു സ്ഥലത്ത് ഇപ്പോൾ ഇതാണല്ലോ, നമ്മളെല്ലാവരും വീട്ടുതടങ്കലിലാണല്ലോ, ഇതിൻ്റെ ഉള്ളിൽ തന്നെ സംസാരം നമുക്ക് നടത്താൻ പറ്റും. ആധുനിക വീഡിയോകളിലൂടെ സംസാരിക്കാം, അതല്ലെങ്കിൽ ഫേസ്ബുക്കിലൂടെയും വാട്സപ്പിലൂടെയൊക്കെ എഴുതിയൊക്കെ നമുക്ക് സംസാരിക്കാൻ പറ്റും. അതെല്ലാം ഇതിൽ പെടുന്നതാണ്. ഇത് നിയന്ത്രിച്ചാൽ അതിൻ്റെ പ്രതിഫലം നമ്മൾക്ക് ദുനിയാവിലും ആഖിറത്തിലും കണ്ടെത്താൻ പറ്റും. അബൂ ദുജാന റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കലെ ആളുകൾ കടന്നു വന്നു മരിക്കുന്ന സമയത്താണ്. ആ മരണവേളയിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് കടന്നു വന്ന ആളുകൾ അദ്ദേഹത്തിനോട് ചോദിക്കേണ്ടായി, നിങ്ങളുടെ മുഖം വല്ലാതെ തിളങ്ങുന്നുണ്ടല്ലോ, നിങ്ങളുടെ അസുഖമൊക്കെ മാറിയതുപോലെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ മുഖം അങ്ങനെ നിങ്ങൾക്ക് തോന്നാൻ കാരണം, മാമിൻ അമലിൻ ഔസഖു ഇൻദി മിൻ ഖസ്ലതൈൻ, എനിക്ക് ഞാൻ ചെയ്ത രണ്ട് കാര്യങ്ങൾ അതാണ് എൻ്റെ അടുക്കൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട രണ്ട് കാര്യങ്ങൾ. അള്ളാഹുവിൻ്റെ അടുക്കൽ ഞാൻ പിന്നെ പ്രതിഫലം പ്രതീക്ഷിക്കുന്നതും ആ രണ്ട് കർമ്മങ്ങളാണ്. ഒന്ന്, കുൻതു ലാ അതകല്ലമു ഫീ മാ ലാ യഅനീനി, എനിക്ക് ആവശ്യമില്ലാത്തൊരു കാര്യത്തിലും ഞാൻ ഇടപെട്ട് സംസാരിക്കാറുണ്ടായിരുന്നില്ല. വകാന കൽബി ലിൽ മുസ്ലിമീന സലീമ, എല്ലാ മുസ്ലിങ്ങളോടും എനിക്ക് പിന്നെ ഹൃദയവിശുദ്ധിയായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു മുസ്ലിമിനോടും അവൻ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചും ഞാൻ എൻ്റെ മനസ്സിൽ യാതൊരു തരത്തിലുള്ള വിദ്വേഷവും വെച്ച് പുലർത്താറുണ്ടായിരുന്നില്ല എന്ന് അബൂ ദുജാന റളിയല്ലാഹു അൻഹു പറയാൻ, നമ്മളുടെ കാലത്തിൻ്റെ നേരെ തിരിച്ചാൽ ഇതിൽ വിശ്വാസികളോട് വിദ്വേഷം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് നമുക്ക് മിക്ക ആളുകൾക്കും അങ്ങനെ തന്നെയായിരിക്കും എന്ന് വിചാരിക്കാം. എന്നാൽ ആവശ്യമില്ലാത്ത വിഷയത്തിൽ പിന്നെ സംസാരിക്കാതിരിക്കുക എന്നുള്ള വിഷയത്തിൽ നമുക്കൊക്കെ സീറോ മാർക്കായിരിക്കും. നമ്മളൊക്കെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ലെങ്കിൽ ഇവിടെ ലോകം നിലനിൽക്കുന്നില്ല എന്നാണ് നമ്മളൊക്കെ വിചാരം. ഏത് ലോകത്ത് ഏത് കോണിൽ എന്ത് വിഷയം സംസാരിച്ചാലും എൻ്റെ അഭിപ്രായം അത് ഫേസ്ബുക്കിലോ വാട്സപ്പിലോ ഞാൻ പാസ്സാക്കിയിട്ടില്ലെങ്കിൽ പിന്നെ അത് ഇവിടുന്ന് വേറൊരു സംഭവം ഇവിടെ ഉണ്ടാവില്ല എന്ന ധാരണയിലാണ് പല ആളുകളും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. അപ്പോൾ ഒന്നാമത്തെ ഉപദേശം വിസർദാസ് മാതാക്കൾ നൽകിയ ഉപദേശങ്ങളിൽ ഒന്ന്, ഒന്നുകിൽ മിണ്ടാതിരിക്കുക അല്ലെങ്കിൽ നല്ലത് മാത്രം സംസാരിക്കുക. എന്നിട്ട് രണ്ടാമത്തെ ഉപദേശം, മൻകാന യുഅ്മിനു ബില്ലാഹി വൽയൗമിൽ ആഖിർ ഫൽ യുക്രിം ജാറഹു, അവൻ്റെ അയൽവാസിയെ അവൻ ആദരിക്കട്ടെ എന്നാണ്. അയൽവാസികൾ എന്ന് പറഞ്ഞാൽ നമ്മളുടെ വീടിനടുത്ത് താമസിക്കുന്ന ആളുകൾ, റൂമിനടുത്ത് താമസിക്കുന്ന ആളുകൾ, അതുമാത്രമല്ല അയൽവാസികൾ, നമ്മുടെ ജോലിയുടെ അടുത്ത് വൽ ജാരി ദിൽ ഖുർബ, നമ്മളുടെ ജോലിസ്ഥലത്ത് കൂടുള്ള ആളുകൾ, വസ്വാഹിബി ബിൽ ജംബി, നമ്മളുടെ അടുക്കൽ ഒപ്പം യാത്ര ചെയ്യുന്ന ആളുകൾ, ഇവരൊക്കെ യഥാർത്ഥത്തിൽ ജാറായി പരിഗണിക്കും എന്നാണ്. അടുത്തവൻ എന്നാണ് അതിനർത്ഥം. ഖുറാനിലെ ആയത്തിലൂടെ തന്നെ ലൈസൽ ബിർറാൻ തുവല്ലു എന്ന് തുടങ്ങുന്ന ആയത്തിലും അള്ളാഹു തആല ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. സൂക്തത്തിൽ അയൽവാസി ആദരിക്കുക, അതിലേറ്റവും കടപ്പെട്ടത് നമ്മുടെ അടുത്തുള്ള ആളാണ്. അയൽവാസികൾ തന്നെ പല രൂപത്തിലാണല്ലോ. അയൽവാസിക്ക് ഒരു അവകാശമുണ്ട്, നീങ്ങാത്തൊരു അവകാശം. ജിബ്രീൽ അലൈഹി സ്സലാം അയൽവാസിയുടെ വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞപ്പോൾ റസൂൽ എന്ന് പറഞ്ഞത്, മാസാല യൂസീനീ ബിൽ ജാർ ഹത്താ ദനൻതു അന്നഹു സയുവരിസുഹു. ജിബ്രീൽ അലൈഹി സ്സലാം പിന്നെ അയൽവാസിയുടെ കടമകൾ ഇങ്ങനെ എന്നോട് പറഞ്ഞു തന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി അവസാനം അനന്തരാവകാശ സ്വത്തിൽ ഓഹരി ഉണ്ടാവും അയൽവാസിക്ക് എന്ന് എനിക്ക് തോന്നിപ്പോയി എന്നാണ്. അതിനുമാത്രം ബാധ്യതകൾ പരസ്പരം അയൽവാസികൾക്കുണ്ട്. അവൻ മുസ്ലിമാണെങ്കിൽ രണ്ടേ അവകാശമായി, ഒന്ന് മുസ്ലിം എന്ന നിലക്കുള്ള കടമയും അയൽവാസി എന്ന നിലയിലും, അത് നമ്മളുടെ ബന്ധുക്കളാണെങ്കിലോ മൂന്നിരട്ടിയായി വർദ്ധിച്ചു. ഇത് നമ്മളുടെ ബന്ധുവല്ല മുസ്ലിമുമല്ല മറ്റൊരു മതക്കാരനാണ്, എന്നാലും അയൽവാസി എന്ന നിലയിൽ നമുക്ക് അവനോട് ബാധ്യതകളുണ്ട്. അതൊക്കെ വിശാലമായി വിശദമായി നമ്മളൊക്കെ പലപ്പോഴും കേൾക്കുന്നതാണ്. മൂന്നാമത്തെ ഉപദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, മൻകാന യുഅ്മിനു ബില്ലാഹി വൽയൗമിൽ ആഖിർ ഫൽ യുക്രിം ളൈഫഹു, അള്ളാഹുവിലും ആഖിറത്തിലും ആരെങ്കിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ അവൻ്റെ അതിഥിയെ ആദരിക്കട്ടെ സൽക്കരിക്കട്ടെ എന്നാണ്. ഇവിടെ പിന്നെ അള്ളാഹുലും ആഹിറത്തിലും വിശ്വസിക്കുന്നവൻ എന്ന് പറയാൻ കാരണം ഈ പ്രവൃത്തിയൊന്നും ചെയ്യാത്തവൻ കാഫിറായി എന്ന അർത്ഥത്തിലല്ല. പക്ഷേ അവൻ്റെയൊക്കെ ഈമാൻ അതോടുകൂടി കുറയും. ഈമാനിൻ്റെ പരിപൂർണത ഒരാൾക്ക് ആവശ്യമാണെങ്കിൽ അള്ളാഹുലും ആഹിറത്തിലുമുള്ള വിശ്വാസം പരിപൂർണ രൂപത്തിൽ അവന് ലഭിക്കണമെങ്കിൽ അവൻ ചെയ്യണം ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടി ചെയ്യണം എന്നാണ് പിന്നെ ഈ ഹദീസിൻ്റെ തേട്ടം. അപ്പോൾ അവസാനമായി നബിസ്വല്ലാഹി അലൈഹി വസല്ലമയുടെ ഉപദേശം, ആരെങ്കിലും ആഹിറത്തിലും അള്ളാഹുലും വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ അവൻ്റെ അതിഥിയെ ആദരിക്കട്ടെ എന്നാണ്. ആരാണ് അതിഥി എന്ന് പറഞ്ഞാൽ, നമ്മളെ കൂട്ടത്തിൽ പല ആളുകളും വിചാരിച്ചിട്ടുള്ളത് അതിഥികൾ എന്ന് പറഞ്ഞാൽ ഞാനൊരു പാർട്ടി ഉണ്ടാക്കിയിട്ട് എല്ലാവരും വിളിക്കുക, അപ്പോൾ എല്ലാവരും സദ്യ കൊണ്ടുപോകും, അവരാണ് അതിഥികൾ. പിന്നെ തരം കിട്ടുമ്പോൾ വേറെ ആരെങ്കിലും ഒരു പാർട്ടി ഉണ്ടാക്കുക, അപ്പോൾ അവരുടെ അടുത്തും പോയിട്ട് നമ്മളെ കൊണ്ട് ഉഷാറായിട്ട് മടങ്ങി വരിക, ഇത് അതിഥികളാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന സൽക്കാരം ഈ പറഞ്ഞ അതിഥികളല്ല. ഇത് മനസ്സിലാക്കിയിട്ട് ഇടയ്ക്കിടയ്ക്ക് പാർട്ടി ഉണ്ടാക്കുക, അത് ബന്ധങ്ങൾ പുതുക്കാനും പിന്നെ സ്നേഹബന്ധത്തിനൊക്കെ നല്ലതാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിക്കുന്ന അതിഥി എന്ന് പറയുന്നത് ഇതല്ല, ഇതതിൻ്റെ ഏറ്റവും അവസാനത്തിലേ വരുള്ളൂ. റസൂലുള്ള പറയുന്ന അതിഥി ആരാന്നറിയോ, നമ്മളുടെ വീട്ടിലേക്ക് നമ്മൾ വിളിക്കാതെ ക്ഷണിച്ചു വരുന്ന അതിഥികൾ. പ്രത്യേകിച്ച് പഴയ കാലങ്ങളിലൊക്കെ യാത്രാവേളയിലും മറ്റൊക്കെ ആളുകൾ ഏതെങ്കിലും വീട്ടിൽ പോയി മുട്ടും വാതില്, എന്നിട്ട് പറയും ഞങ്ങൾ യാത്രയിലായിരുന്നു പ്രയാസപ്പെട്ടു ഇവിടെ താമസിക്കാൻ പറ്റുമോ. അങ്ങനെയുള്ള ആളുകളെ സ്വീകരിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ അതിഥികളായി വന്ന എത്രയോ സഹായിമാരെ കഥയൊക്കെ നമ്മൾ ഹദീസുകളിൽ കേൾക്കാറുണ്ടല്ലോ. അവർ റസൂലുള്ളാഹിന്റെ പള്ളിയിലേക്ക് വരും പഠിക്കാനോ മറ്റോ ഒക്കെ ആവശ്യാർത്ഥം, റസൂലുള്ളാഹിനെ കാണാൻ, പിന്നെ തിരിച്ചു പോകാൻ പറ്റൂല, അല്ലെങ്കിൽ കുറച്ച് ദിവസത്തിന് ശേഷമേ അവർ തിരിച്ചു പോവുള്ളൂ. ആ സമയം വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളിയിൽ അവർ താമസിക്കാൻ അവരെ ആര് സൽക്കരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചോദിക്കാറുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ അതിഥി എന്ന് പറയുന്നത്. അതല്ലാതെ നമ്മൾ നമ്മളുടെ ബന്ധുക്കളെ സൽക്കരിക്കുക, അവർ നമ്മളെ സൽക്കരിക്കുക, അപ്പോൾ നന്നായിട്ട് പാർട്ടി ഉണ്ടാക്കുക എന്ന കാര്യമല്ല ഈ പറയുന്നത്. നമ്മളുടെ അടുക്കൽ വിളിക്കാതെ പിന്നെ വരുന്ന ആളുകളുണ്ടല്ലോ, അവരാണ് യഥാർത്ഥ അതിഥി, അവരെ ബഹുമാനിക്കട്ടെ. അത് നമ്മളുടെ യാത്ര പോകുന്ന ആളുകൾക്ക് യാത്രയിൽ പിന്നെ അവരുടെ നാടുകളിലേക്ക് എത്തിച്ചേരാതെ ഇപ്പോഴൊക്കെ അങ്ങനെയുള്ള ഒരുപാട് പിന്നെ അവസരങ്ങളുണ്ടായിരുന്നു വരും. അങ്ങനെയുള്ള ആളുകളെ വിളിച്ചു കൊണ്ടുപോയി ഭക്ഷണം ഊട്ടി സൽക്കരിക്കട്ടെ എന്നാണ്. അതല്ലാതെ നമ്മൾക്ക് ഇഷ്ടമുള്ള ഒരു സംഗതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക മാത്രം ചെയ്തതല്ല. സൽക്കാരവും കാര്യങ്ങളൊക്കെ ദീന് അനുവദിച്ച രൂപത്തിൽ, ഇസ്റാഫും ദൂർത്തും പൊങ്ങച്ചവും ഇല്ലാത്ത രൂപത്തിൽ അനുവദനീയമാണ്. അപ്പോൾ ഈ മൂന്ന് പ്രധാനപ്പെട്ട ഉപദേശങ്ങളാണ് ഇതിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്നത്. ഒന്ന്, അള്ളാഹുലും ആഖിറത്തിനും വിശ്വസിക്കുന്നവൻ. നല്ലത് പറയട്ടെ അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ. രണ്ട്, അള്ളാഹുലും ആഖിറത്തിലും വിശ്വസിക്കുന്നവൻ അവൻ്റെ അയൽവാസിയാതിരിക്കട്ടെ. മൂന്ന്, അള്ളാഹുലും ആഖിറത്തിലും വിശ്വസിക്കുന്നവൻ അവൻ്റെ അതിഥിയെ സൽക്കരിക്കട്ടെ എന്നതാണ്. അലഹമുല്ലാ റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.